പരമതമാകുവതെന്നുരപ്പതല്ലാവരും ഇത് വാദികളാരും ഓർക്കുകയില്ല. പരമതവാദം ഒഴിഞ്ഞ് പണ്ഡിതന്മാർ അറിയും ഇതിന്റെ രഹസ്യമെന്ന ശേഷം. എന്താണ് മതങ്ങൾ പരസ്പരം പൊരുതി ഒന്ന് മറ്റൊന്നിനെ തോൽപ്പിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. അവിടെ പറഞ്ഞ പരമതവാദി എന്റെ മതം ശരിയാണ് നിന്റെ മതം തെറ്റാണ് എന്ന് പറയുന്നയാളാണ് പരമതവാദി. പരമതവാദികൾ പൊതുവെ പറയുന്നത് എന്താണോ അതാണോ പറയുന്നത്, ഒരു മതമാകുവതൻ ഒരൊപ്പതെല്ലാവരും എല്ലാവരും ഒരു മതമാകുവതൻ ഒരൊപ്പത്. പരമതവാദികൾ പറയുന്നു മതഖണ്ഡനം ചെയ്യുന്നു പറയുന്നത് എന്താണോ, അവര് പറയുന്നത് എല്ലാ പരമതവാദികളും രണ്ടു തരത്തിലെടുക്കാം. എല്ലാ പരമതവാദികളും പറയുന്നത് എന്താണോ, ഞങ്ങളുടെ മതം ആകണം എല്ലാവരും അങ്ങനെ, എല്ലാവരും ഒരു മതമാകുന്നതിനുരപ്പത് അങ്ങനെ, എല്ലാവരും എന്താവണം ഒരു മതം. ഒറ്റ മതം എന്ന് വെച്ചാൽ ഇവിടെ പറയുന്ന ഒരു ഒരു ജാതി ഒരു മതത്തിൽ ഒരു മതമുണ്ട്. ആ പരമതവാദിയുടെ മതം, ഹിന്ദുമതം, അതാണ് വളരെ ശ്രേഷ്ഠമായ മതം, ലോകത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായ മതമാണ് എന്നൊക്കെ പറഞ്ഞ് വാദിക്കുകയും മറ്റുള്ള മതങ്ങളൊക്കെ മോശമാണ് എന്ന് വാദിക്കുന്നവർ പറയുന്നത് എല്ലാവരും ഹിന്ദുമതമാണ്, അപ്പൊ ലോകത്തെ സമാധാനം ഉണ്ടാവും, എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവും, ഇസ്ലാം മതമാണ് ഏറ്റവും ശ്രേഷ്ഠമായ മതം, മറ്റുള്ള മതങ്ങളെല്ലാം മോശമാണ് എന്ന് കരുതുന്നവർ പറയുന്നത് എന്താണോ, എല്ലാവരും ഒരു മതം ആകണം, ആകുവതിനൊരപ്പുറയ്ക്കുന്നു, സർവരും ഒരു മതമാകണം. ഇസ്ലാം മതത്തിന്റെ കാര്യത്തിൽ അതുപോലെ ഈ പ്രബലമായ മതത്തിൽ ഏതെങ്കിലും ഒരു മതത്തിന്റെ ഭാഗത്ത് ചേർന്നുകൊണ്ട് മറ്റു മതങ്ങൾ ശരിയല്ല എന്ന് പറയുന്നവരാണ് ഇവിടെ പരമതവാദം എന്ന് പറയുന്നത്. അവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എല്ലാവരും സ്വപ്നം കാണുന്ന ലോകം ഒരു മതമാകുന്ന അതിനുവേണ്ടിയിട്ട് വളരെയധികം പരിശ്രമിച്ചാണ് ഇസ്ലാം മതവും ക്രിസ്തു മതവും അവര് ലോകം മുഴുവൻ പിടിച്ചടക്കിയിടത്തെല്ലാം ഒരു മതമാക്കാൻ വേണ്ടി അവർ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ആ മതപുരോഹിതന്മാർ അതിനുവേണ്ടി ശ്രമിച്ചു. അപ്പൊ ഹിന്ദുക്കളുടെ ഒരു വലിയ മഹത്വമായിട്ട് പറയും അവര് ഒരിടത്ത് മതം അങ്ങനെ പോയി പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു രാജ്യം ആക്രമിച്ചിട്ടില്ല, കീഴടക്കിയിട്ടില്ല. അതാണ് ഹിന്ദുമതത്തിന്റെ മഹത്വമായിട്ട് ഇന്നത്തെ ഹിന്ദുമതക്കാർ പറയുന്നത്. മറ്റു രണ്ടു മതങ്ങളെ സംബന്ധിച്ചും പറയുന്നത് ശരിയാണ്. ഇസ്ലാം മതം അവരുടെ ഹദീസുകളിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ലോകം മുഴുവൻ ഇസ്ലാമാകുന്നത് വരെ യുദ്ധം ചെയ്യണമെന്ന്. അവരാണ് മനുഷ്യരെ രണ്ടായി തിരിക്കുന്നത്, ഒന്ന് സത്യവിശ്വാസികളും മറ്റുള്ളവർ വഴിതെറ്റിയവരും. ഇസ്ലാം മതം സ്വീകരിച്ചവരല്ല സത്യവിശ്വാസികൾ, മറ്റുള്ളവരെല്ലാം വഴിതെറ്റിപ്പോയവരും. ക്രിസ്തുമത വിശ്വാസികളും അത് തന്നെ പറയുന്നത്, ശരിയായ മാർഗത്തിൽ സഞ്ചരിക്കുന്നത് ക്രിസ്തുമതം സ്വീകരിക്കുന്നവരാണ്, ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നവരാണ്. മറ്റുള്ളവർ ഭൂതപ്രേതങ്ങളെയൊക്കെ ആരാധിക്കുന്നവർ, അവരുടെ അടുത്ത് സുവിശേഷം പറഞ്ഞവരെയെല്ലാം ക്രിസ്തു മതത്തിൽ കൂട്ടിച്ചേർക്കണം എന്നാണ് അവരും വിശ്വസിക്കുന്നത്. ഇന്നൊക്കെ ഇന്ന് കുറെയൊക്കെ ഒന്ന് മയപ്പെടുത്തിയിട്ടുണ്ട് ക്രിസ്ത്യാനികൾ. പണ്ടത്തെ ഇന്ന് കുറച്ചു, കാരണം ലോകം പുരോഗമിച്ചു വരികയും ക്രിസ്തു മതം ഇവർ വളരെ തീവ്രമായി പ്രചരിപ്പിക്കാൻ പോയെടുത്ത് പലയിടത്തും ക്രിസ്തു മതത്തെ ജനങ്ങൾ തിരസ്കരിക്കുകയും ചെയ്തപ്പോൾ അവർക്കൊരു മയപ്പെടുത്തൽ വന്നിട്ടുണ്ട്. അങ്ങനെ മതപരിവർത്തനം വേണ്ട, ജനങ്ങൾ മതത്തെ ഉപേക്ഷിക്കുമ്പോൾ പിന്നെ എന്ത് ചെയ്യും? ഇസ്ലാം മതത്തിനും ചെറുതായി തുടങ്ങിയിട്ടുണ്ട്. ഈ മത പരിവർത്തനത്തിൽ മതം പരിവർത്തനം പ്രത്യേകം മതം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഹിന്ദുക്കൾ ഏറ്റവും വലിയ മഹത്വമായി പറയുന്നത് എന്താണ്? ഞങ്ങളൊരിടത്തും യുദ്ധം ചെയ്തിട്ടില്ല, മതപരിവർത്തനം നടത്താൻ വേണ്ടി ഞങ്ങൾ രാജ്യങ്ങളെയൊന്നും ആക്രമിച്ചിട്ടില്ല എന്നാണ് ഹിന്ദുക്കൾ പറയുന്നത്. ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ ചരിത്രം നോക്കണം. അപ്പോ ഇന്നിപ്പോ തന്നെ ഒരു ചരിത്രം പറയുന്നുണ്ട്. ഒരു വിദേശി ഒരു ക്രിസ്ത്യാനി ശങ്കരാചാര്യരുടെ അടുത്ത് നിന്നിട്ട് എനിക്ക് ക്രിസ്തു മത സ്വീകരിക്കുന്നു. അപ്പൊ ശങ്കരാചാര്യർ പറഞ്ഞത്, അതിന്റെ ആവശ്യമില്ല, നിങ്ങള് നിങ്ങളുടെ മതം തന്നെ നിങ്ങൾ പരിശീലിച്ചു പോയാൽ നിങ്ങൾ ക്രിസ്തു മത സ്വീകരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു. ഇത് ഗുരുവിനെ സംബന്ധിച്ചും പറയുന്നു. ഗുരു സിലോണിച്ചപ്പോ ഒരാള് ഇങ്ങനെ മതപരിവർത്തനം നടത്തിയിരുന്നു, ഗുരു അതിനോട് വലിയ താല്പര്യം കാണിച്ചില്ല. ഇങ്ങനെ ആരെങ്കിലും മതപരിവർത്തനത്തിന് വേണ്ടി താല്പര്യപ്പെട്ടു വന്നു കഴിഞ്ഞാൽ ഗുരു അതിനോട് താല്പര്യം കാണിച്ചിട്ടില്ല എന്നും പല സംഭവങ്ങളും പറയുന്നു. ഗുരു അങ്ങനെ താല്പര്യം കാണിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഗുരു ഒരു മതം, അതാണ് ഗുരു പറയുന്നത്. ഒരു മതം എന്ന് പറയുമ്പോൾ അതിലെല്ലാം വരും. അടുത്ത് പറയുന്നു, ഒരാൾക്ക് മതം വേണ്ടെന്ന് വെച്ചാൽ അയാൾക്ക് വേണ്ടെന്ന് വയ്ക്കാം. ഇയാൾ സ്വയം മനസ്സ് വേറെ മതം സ്വീകരിക്കണമെന്ന് വെച്ചാൽ അയാൾക്ക് സ്വീകരിക്കാം. അതൊക്കെ ഓരോ വ്യക്തികളുടെ കാര്യമാണ് എന്നുള്ളൊരു നിലപാടാണ്. ശങ്കരാചാര്യ അടുത്ത് വന്നപ്പോ മതം മാറ്റണം, മാറാൻ വേണ്ടി ഒരാൾ വന്നു കഴിഞ്ഞ അവിടെ ശങ്കരാചാര്യ പറഞ്ഞത് ഗുരു പറഞ്ഞു തമ്മിൽ അജഗജാന്തരം വ്യത്യാസം. ശങ്കരാചാര്യ സംബന്ധിച്ചിടത്തോളം ശങ്കരാചാര്യരുടെ മതം എന്ന് പറയുന്നത് ജാതിയാണ്. ഒരു ക്രിസ്ത്യാനി മതപരിവർത്തനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അയാൾ അങ്ങോട്ട് സ്വീകരിക്കുമ്പോൾ എങ്ങനെ സ്വീകരിക്കും? ബ്രാഹ്മണനാകാൻ പറ്റും. അതവിടെയാണ് പ്രശ്നം വരുന്നത്. ഇവിടെ വരുമ്പോൾ ഒരു ജാതിയുടെ വേണ്ടേ? ഏത് ജാതിയാക്കും? ബ്രാഹ്മണനാക്കാൻ പറ്റില്ല. പിന്നെ ഏത് ജാതി ചേർക്കും? കാരണം ബ്രാഹ്മണ ജാതിയിൽ വേറെ ആളെ എടുക്കത്തില്ല. അവരെ സ്വീകരിക്കാൻ പറ്റില്ല. അപ്പൊ മതപരിവർത്തനം എന്ന് പറയുന്നത്, ഹിന്ദുമതം എന്ന് പറയുന്നത് അങ്ങനെ ഒരു മതമായിട്ട് നിൽക്കാത്തതുകൊണ്ട് തന്നെ മറ്റൊരു മതത്തിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റുക എന്ന് പറയുന്നത് പ്രയാസമാണ്. പിന്നിപ്പോ മതപരിവർത്തനം നടത്തുന്ന ആര്യ സമാജികളാണ്. ആര്യ സമാജികളുടെ മതപരിവർത്തനം നടത്തുമ്പോൾ അവര് അവരമ്പലത്തിൽ കൊണ്ടുപോകും, അവര് ചില പൂജകളൊക്കെ ചെയ്തിട്ട് ഒരു ഹിന്ദു പേര് കൊടുക്കും. വടക്കേ ഇന്ത്യയിലാണെങ്കിൽ ഗംഗാജലം കൊടുക്കും. ഇങ്ങനെയൊക്കെ ചില ചടങ്ങുകളൊക്കെ ചെയ്യും. പക്ഷെ ഇവരെ ഏത് ജാതിപ്പെടുത്തും എന്നുള്ളൊരു വലിയ സമസ്യയാണ്. ഇപ്പോൾ ബ്രാഹ്മണ ജാതിപ്പെടുത്തി കഴിഞ്ഞാൽ ബ്രാഹ്മണർ അംഗീകരിക്കത്തില്ല. അതുകൊണ്ട് അതാണ് ഇവിടെ മതമല്ല ഹിന്ദു മതം ജാതിയാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ശങ്കരാചാര്യ അങ്ങനെ മതപരിവർത്തനം വേണ്ടെന്ന് പറഞ്ഞ പ്രശ്നം വിശാലകഥയും കൊണ്ടല്ല, ശങ്കരാചാര്യരുടെ ജാതി ചേർക്കാൻ പറ്റില്ല അതുകൊണ്ടാണ്. ഇതിനെ വിചാരധാരയിൽ ഗോൾവർക്കർ ഒരു വലിയ മഹത്വമായി പറയുന്നുണ്ട്. ശങ്കരാചാര്യ കണ്ടോ ശങ്കരാചാര്യടുത്തൊരു മതപരിവർത്തനത്തിന് വന്നപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു. ഇത് ഒരു മഹത്വമല്ല, സ്വന്തം ജാതിയിലാരെയും എടുക്കത്തില്ല. ആശ്രമം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അങ്ങനെയല്ല, അവർ റെഡിയാണ് ആര് ആയാലും ശരി അവരെ കൂട്ടത്തി ചേർക്കാൻ. അതിൻ്റെ അകത്ത് ചിലപ്പോൾ വിവേചനങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കും, എന്നാലും അവർ റെഡിയാണ് അവരെ സ്വീകരിക്കാൻ. ഇവിടെ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് അതാണ്, ഇവര് വേറെ ആരെയും മാറ്റാത്തതിന് കാരണം എങ്ങനെ മാറ്റും, ഏത് ജാതിയിലേക്ക് മാറ്റും എന്നുള്ള പ്രശ്നം വരും. അവൻ ആരുടെ ഇത് ഉത്തരവില്ല. എനിക്കറിയാവുന്നുള്ള ഒന്ന് രണ്ട് കേസുകൾ, ഒരു പയ്യൻ ഒരു മുസ്ലിം പെണ്ണിനെ ഇഷ്ടപ്പെട്ട് ഇങ്ങോട്ട് മാറ്റി, ആര്യ സമാജികളും മാറ്റി. പക്ഷെ പയ്യന്റെ ജാതിയിൽ പെണ്ണ് വരുന്നില്ല. പിന്നെ മതം എന്ന് പറയുന്നത് ചിലർ പിന്നെ ചെയ്യുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യും, പേര് മാറ്റി അവിടെ പിന്നെ മതമൊന്നും ഒക്കെ എഴുതി ചേർക്കും. പക്ഷെ ജാതിയുടെ കാര്യത്തിൽ വീണ്ടും നിൽക്കും പ്രശ്നം, ഏത് ജാതി എന്നുള്ളത്. ഇന്നിപ്പോ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏത് ജാതി അവർക്ക് എഴുതി വയ്ക്കാം, പക്ഷെ ബ്രാഹ്മണ ജാതിയിൽ ഒരിക്കലും ഒന്നടക്കത്തില്ല. അതുകൊണ്ട് ശങ്കരാചാര്യർ ഇങ്ങോട്ട് ചേർക്കാതിരുന്നത് ഒരിക്കലും ഒരു മഹത്വമല്ല, തന്റെ ജാതിയിൽ വേറെ ആരും ഉൾക്കൊള്ളുന്ന ജാതിയല്ല അതുകൊണ്ടാണ്. മറ്റുള്ള ജാതികൾ പിന്നെയും ചിലപ്പോൾ ഉൾക്കൊണ്ടെന്നില്ല. അതുകൊണ്ടാണ് ഹിന്ദുക്കൾ മതപരിവർത്തനത്തിന് ഇറങ്ങാത്തത്. ഇന്നിപ്പോ ചില സ്ഥലങ്ങളിലൊക്കെ ഘർവാപ്പസി എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നുണ്ട്. അപ്പോ അത് മിക്കവാറും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആൾക്കാർ ഒരു ജാതിയിൽ നിന്ന് പോയവരായിരിക്കും, പിന്നെ അവരുടെ പഴയ ജാതി കണ്ടുപിടിച്ചിട്ട് തിരിച്ചവരെ ആ ജാതിയിലേക്ക് മാറ്റുന്നു. എന്തായാലും അവിടെ മതത്തെക്കാളും മുമ്പ് ഇരിക്കുന്ന ജാതിയായിരിക്കും. മതപരിവർത്തനമല്ല ഇവിടെ സംഭവിക്കുന്നത്, ജാതിയിലെ പരിവർത്തനമാണ്. അതുകൊണ്ടാണ് ഇവിടെ അത് നിൽക്കാത്തത്, അത് നടപ്പിലാക്കാൻ പ്രയാസം. ഘർവാപ്പസിയിലൊക്കെ ചെയ്യുന്നതാണ്, അവരൊരു നാലോ അഞ്ചോ തലമുറയ്ക്കും മുകളിൽ ഇന്ന ജാതിയിൽ നിന്നും മാറിയെന്ന് ചിലപ്പോൾ അവർ പരമ്പരയായി പറഞ്ഞു വരും. ഇല്ലെങ്കിൽ ഇവർ പറയും നിങ്ങൾ ഇന്ന ജാതിയിൽ നിന്നാണ് മാറുന്നത്, എന്തായാലും ബ്രാഹ്മണ ജാതിയായിരിക്കും എന്ന് പറഞ്ഞ് അവരെ ആ ജാതിയിലേക്ക് മാറിയെന്ന് അവർ ബോധിപ്പിക്കും. അപ്പൊ മറ്റുള്ളടത്ത് അങ്ങനെയല്ല, അവരെന്തായാലും മാറ്റും, ക്രിസ്ത്യാനിയാക്കും, പിന്നെ അവരേതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിരിക്കും. എന്താണ് ഇപ്പൊ ദളിത് ക്രിസ്ത്യാനികളും ദളിത് മുസ്ലിങ്ങളും ഒക്കെ വന്നു, അവർക്ക് റിസർവേഷൻ വേണമെന്നുള്ള അതൊക്കെ ഇപ്പൊ ആലോചനയിരിക്കുന്ന കാര്യമാണ്. മാറിയിട്ടും അവര് ദളിത് തന്നെ അങ്ങനെ ഇരിക്കും. പക്ഷെ എന്നാലും മുസ്ലിം എന്നുള്ള ഒരു ബലം ആളക്കൂട്ടലെന്ന് പറയുന്ന അവിടെ നടക്കും. ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു ബലം ജനാധിപത്യത്തിൽ അതിന് വിലയുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും പറയുന്നത് എന്താണോ, എല്ലാവരും ഒരു മതമാകണമെന്ന് ഈ മതവാദികളെല്ലാം പറയുന്നു. അതുകൊണ്ട് തന്നെ എന്ത് വരുന്നു, ഓരോരുത്തരും മതപരിവർത്തനത്തെ ഒരു ഭാഗത്ത് അനുകൂലിക്കും, വേറൊരു ഭാഗത്ത് ചേർക്കും. ക്രിസ്തു മതത്തിൽ നിന്നൊരാള് മുസ്ലിം മതത്തിൽ പോകാതിരിക്കാൻ അവര് ശ്രമിക്കും, തിരിച്ച് ശ്രമിക്കും. അപ്പൊ പരമതവാദം എന്ന് പറയുന്നത് മതപരിവർത്തനത്തിലേക്ക് തിരിയുമ്പോൾ സംഘർഷം നടക്കും. വടക്കേ ഇന്ത്യയിലൊക്കെ ഒരുപാട് സംഘർഷം നടക്കുന്നതാണ്. ക്രിസ്ത്യാനികള് പോയിട്ട് അവര് ഈ സുവിശേഷം പറഞ്ഞ് ഹിന്ദുക്കളെ ക്രിസ്ത്യാനിയാക്കും, കൂടുതൽ ഹിന്ദുക്കളെയാണ്. മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് അത് അധികം നടക്കത്തില്ല, നടക്കുന്നുണ്ട് വളരെ അപൂർവം. അപ്പോ ഹിന്ദുക്കൾ അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കും, പള്ളികളൊക്കെ അടിച്ചു തകർക്കി അത് ഉപയോഗിച്ചു. അപ്പൊ ക്രിസ്ത്യാനികൾ തുടങ്ങുന്നത് വിദ്യാഭ്യാസവും മറ്റും ഇതൊക്കെ ആയിട്ട് തുടങ്ങും, പ്രവർത്തനങ്ങൾ തുടങ്ങും. പക്ഷെ അവരുടെ സുവിശേഷ പ്രചാരണം എന്ന് വെച്ചാൽ അവരെ ക്രിസ്ത്യാനിയായി മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ അവർ പ്രവർത്തിക്കുന്ന ഒരു മതമാകുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് പെന്തക്കോസ്തു പോലെയുള്ള വിഭാഗങ്ങളല്ല, അതിനുവേണ്ടി ശ്രമിക്കുന്നവരാണ്. പിന്നെ രാഷ്ട്രീയക്കാർ അവരുടെ സൗകര്യം അനുസരിച്ച് ഇതിനെയൊക്കെ ചിലയിടത്ത് അനുകൂലിക്കും, ചിലയിടത്ത് എതിർക്കും, എല്ലാം ചെയ്യും. ഇപ്പോ മതപരിവർത്തനത്തിന്റെ ലക്ഷ്യം എന്താണ്? ഒരു മതമാക്കുക, നമ്മൾ വിശ്വസിക്കുന്ന മതമാക്കുക. അപ്പൊ ഇത് സംഘർഷത്തിൽ കലാശിക്കും, അതാണ് ഇന്ന് മതസംഘർഷം നടക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക, രാഷ്ട്രീയത്തിനുമുണ്ട്, രാഷ്ട്രീയ മതത്തിനും. ഇപ്പോ BJP കാരൻ CPM പോയി അവനെ അടിക്കും, പറ്റുമെങ്കിൽ. CPM BJP പോയി കഴിഞ്ഞാൽ അവനും അടിയിട്ടു, കോൺഗ്രസ് പോയാലും അടിക്കും. ഇത് മതത്തിന് മാത്രമല്ല ഈ പ്രശ്നം, ചിലവും വെട്ടും കൊല്ലും, അത് മത രാഷ്ട്രീയ മതമാണ്. അതിൽ നിന്ന് വേറൊരാൾ പോകുന്ന അവർ സഹിക്കത്തില്ല. പിന്നെ അത് ഓരോ സ്ഥലത്തെ ബലാബലം അനുസരിച്ചിട്ടാണ്. മതത്തില് അന്ന് ഇതുപോലെയുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഇല്ലായിരുന്നല്ലോ ഇത് എഴുതുന്ന കാലത്ത്. അതുകൊണ്ടല്ല ഇന്ന് മത രാഷ്ട്രീയ പാർട്ടി തന്നെ ഒന്നിൽ പ്രവർത്തിക്കുന്നതാണ്, വേറൊരു പാർട്ടി പോയാൽ അയാളെ വെട്ടും. മാർക്സിസ്റ്റുകാരും വെട്ടുന്നുണ്ട്, BJP കാരും വെട്ടുന്നുണ്ട്, അവരാണ് കൂടുതലും വെട്ടുന്നത്. അന്ന് വെട്ടിക്കളയും, പിന്നെ അത് വെട്ടാതിരിക്കുന്നത് അവരുടെ ബലം ഉള്ളിടത്താണെങ്കിൽ വെട്ടാൻ പറ്റില്ല, ബലം കുറഞ്ഞിടത്താണെങ്കിൽ വെട്ടും. ആർക്കോ ബലമുള്ള അവരെ വെട്ടും. മതത്തിൽ ഈ പ്രശ്നമുണ്ട്, രാഷ്ട്രീയത്തിൽ ഈ പ്രശ്നമുണ്ട്, സംഘടിതമായ രാഷ്ട്രീയ പാർട്ടികൾ. അപ്പൊ മതവാദം എന്ന് പറയുന്നത് ഇത് കലഹത്തിലേക്ക് നയിക്കും. ഒരു മതമാകണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇത് കലഹത്തിലേക്ക് തന്നെ നയിക്കും. എല്ലാവരും ഒരു മതമാകുന്നതിന് ഉറപ്പടുക, എല്ലാവരും ഉറപ്പത് ഒരു മതമാകുന്നതിന്, അങ്ങനെ പറയാം. എല്ലാവരും ഉറപ്പത് എന്ന് വെച്ചാൽ എല്ലാവരും പറയുന്ന എന്തിനു വേണ്ടി ഒരു മതമാകുന്നത് എന്ന് വെച്ചാൽ എല്ലാ പരമതവാദികളും എന്ന് പ്രത്യേകം പറയും. അങ്ങനെ മതം മാറ്റിയത് കൊണ്ടാണ് ഓരോ ഭൂപ്രദേശങ്ങളും മുഴുവൻ അധിനിവേശം, മതങ്ങൾ അധിനിവേശം നടത്തി ഓരോ സ്ഥലത്തും. അവിടെ ഉണ്ടായിരുന്ന മതങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഒന്നുകിൽ ഇസ്ലാം മതമായി അല്ലെങ്കിൽ ക്രിസ്തു മതമായത് അതുകൊണ്ടാണ്. ഇവിടെ ഹിന്ദുക്കള് അങ്ങനെ ചെയ്യാത്തത് ഇവിടെ മതം ഉണ്ടായിരുന്നില്ല, ഇവിടെ ഉണ്ടായിരുന്ന ജാതികളാണ്. ഈ ജാതികളിൽ അവർ വേറെ ആരെയും ചേർക്കത്തില്ല, മിക്കവാറും എല്ലാ ജാതികളും അങ്ങനെയാണ്. അവരുടെ ജാതിയിൽ മറ്റൊരു ജാതിയും. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ ജാതികളെല്ലാം അയിത്തും അകൽച്ചയും പരിച്ച്, ഇത് തന്നെ ഇവിടെ മതം ഉണ്ടായിരുന്നില്ലെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് ഇത് തന്നെ. പക്ഷെ ഇപ്പോ ഉണ്ട് കേട്ടോ. ഇപ്പൊ മതത്തിൽ രാഷ്ട്രീയം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ ഇവിടെ ഇപ്പൊ ഹിന്ദു സംഘടനയുണ്ട്, ഹിന്ദുക്കൾ സംഘടിക്കുന്നു, അവരൊരു മതമാണെന്ന് പറയുന്നു. അത് ഇപ്പൊ പറയുന്നുണ്ട്, പണ്ടങ്ങനെയല്ല. ജാതികൾ പരസ്പരം അയിത്തമാണ് ഇവിടെ പഠിപ്പിച്ചത്, എല്ലാ ജാതികളും അകൽച്ചയാണ് പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഹിന്ദുക്കളാരെയും മതപരിവർത്തനത്തിന് ശ്രമിക്കാതിരുന്നത്. കാരണം ഹിന്ദുക്കൾ എന്നൊരു ജാതികളാണ്, ജാതികൾ ഒരിക്കലും മറ്റൊരാളെ സ്വീകരിക്കത്തില്ല. അല്ലാതെ ഹിന്ദുക്കളുടെ മതത്വമൊന്നും. പിന്നെ ചാതുർവർണ്ണയത്തിൽ ഇങ്ങനെ നിൽക്കുന്നവര് ഇവിടെ ഈ ജാതികൾ മാത്രമായിട്ട് നിൽക്കുമ്പോൾ ഇവര് ഏത് മതത്തിലെത്തേണ്ടവര് മാറ്റേണ്ടത്, ഏത് മതത്തിലേക്ക് വരെ മാറ്റം? ജാതികൾ പ്രബലമായിരിക്കുമ്പോഴാണ് ബുദ്ധമതവും ജൈനമതവും ഒക്കെ വരുന്നത്. കുറെ പേര് അതും അവർക്കൊരു ക്രിസ്തുമതം പോലെ ഇസ്ലാം മതം പോലെയുള്ള ഒരു മതബോധമൊന്നും ഉണ്ടായിരുന്നു. ബുദ്ധമതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സംഘം, സംഘടിതമായ ഒരു ഗ്രൂപ്പ്. അപ്പോ ഇന്നലെ വരെ ഹിന്ദു ദേവതകളെയൊക്കെ ആരാധിച്ചിരുന്നവർ അങ്ങോട്ട് പോയി അഹിംസയും ഒക്കെ സ്വീകരിക്കുകയും അവിടെ ചില മതാചാരങ്ങൾ പുലർത്തുകയും ചെയ്തു. അത്ര തന്നെ ആ വ്യത്യാസമാണ്. ജൈനന്മാരങ്ങനെ ചില മതാചാരങ്ങൾ പുലർത്തി, ശൈവന്മാർ അവരുടെ ചില വിശ്വാസങ്ങൾ പുലർത്തി, വൈഷ്ണവന്മാർ അവരുടെ വിശ്വാസങ്ങൾ പുലർത്തി. ഇങ്ങനെയൊക്കെയുള്ള രീതിയിലാണ്. ഇതിനൊന്നൊരു സംഘടിത മതത്തിന്റെ സ്വഭാവം ഇല്ലായിരുന്നു. അത് അല്പമെങ്കിലും ഉണ്ടായിരുന്ന ബുദ്ധമതത്തിലാണ്. പിന്നെ ഇവിടെയും എന്ത് ചെയ്തു, ഇതൊക്കെ രാജാക്കന്മാര് നിയന്ത്രിച്ചപ്പോ ഇതെല്ലാം ശിഥിലമായി. മൊത്തം ജാതികളൊക്കെ ശിഥിലമായി. ഇവിടെ ബ്രാഹ്മണ രാജ്യങ്ങളുണ്ടായിരുന്നു ഇന്ത്യയിൽ, ക്ഷത്രിയന്മാരുടെ രാജ്യങ്ങളുണ്ടായിരുന്നു, വൈശ്യന്മാരുടെ രാജ്യങ്ങളുണ്ടായിരുന്നു, ശൂദ്രന്മാരുടെ രാജ്യം ധരിച്ചിരുന്നു. എന്തിനു ഈ ബഹിഷ്കൃതരെന്ന് പറയുന്ന അവര്, അവർക്ക് അവരുടെ രാജ്യങ്ങളുണ്ടായിരുന്നു, ചെറിയ ചെറിയ രാജ്യങ്ങളാണെന്ന്, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ഈ ശിഥിലത ഒരു അടയാളങ്ങളാണ്. ഓരോ ജാതികൾ ഓരോ രാജ്യം ഉണ്ടാക്കുക, അവിടെ ഭരിക്കുക. അപ്പൊ ആ ജാതിയുമായ ശിഥിലത കൊണ്ടാണ് മറ്റുള്ളവരിങ്ങോട്ട് ആക്രമിക്കാൻ വന്നപ്പോ അവരെ ചെറിയ സൈന്യങ്ങൾ വന്നിട്ടാണ് ഇവിടെ കീഴ്പ്പെടുത്തിയത്. അപ്പൊ ബ്രാഹ്മണരുടെ രാജ്യമാണെങ്കിൽ രാജ്യം സംരക്ഷിക്കുന്നതിന് ഇവിടെ ബാക്കിയുള്ളവർക്ക് അതിൽ ഉത്തരവാദിത്വമില്ല. ക്ഷത്രിയന്റെ രാജ്യമാണെങ്കിൽ അതിനെ സംരക്ഷിക്കുന്നതിന് ബാക്കിയുള്ളവർക്ക് ഉത്തരവാദിത്വമില്ല. അങ്ങനെ വന്നു. പക്ഷെ ആക്രമിക്കാൻ വന്നവരെന്ത് ചെയ്തു, അവർ മതത്തിന്റെ പേരിൽ ഒരുമിച്ച് ആക്രമിച്ചു. ഇവിടെയാണെങ്കിൽ ജാതിയുടെ പേരിൽ വിഘടിച്ചു. അപ്പൊ അവര് കീഴടക്കി, മതപരിവർത്തനം നടത്തി. അതുകൊണ്ട് ഇന്ത്യയുടെ ചരിത്ര പശ്ചാത്തലം ഈ ജാതി കൊണ്ട് അങ്ങേറ്റം ദുഷിച്ചു പോയതാണ്, വിഘടിച്ചു പോയതാണ്. പക്ഷെ സംഘടിതമായ മതങ്ങൾ അങ്ങനെയല്ല. അവരതിന്റെ പേരിൽ ഒരു മതമാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു. കലഹങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരുന്നു, കുരിശു യുദ്ധങ്ങളും മറ്റും അതിന്റെ ഫലമാണ്. അതുകൊണ്ട് ഇവിടെ ഒരു മതം എന്ന് പറയുന്നത് ഒരു പറയുന്ന ഒരു മതമല്ല, പരമതവാദികളുടെ ഹിന്ദുമതം, ഇസ്ലാം മതം, ക്രിസ്തു മതം ഇങ്ങനെ പറയുന്ന ഒരു മതങ്ങളാണ്. ഒരു മതമാകുക തന്നെ ഉറപ്പത് എല്ലാവരും, എല്ലാവരും ഉറപ്പത് ഒരു മതമാകത്തും എന്നാണ്. എന്നുവെച്ച എല്ലാ പരമതവാദികളും പറയുന്നത് ഒരു മതം ആകണമെന്നാണ്, അവരവരുടെ മതമാകണമെന്നാണ്. ഇത് വാദികൾ ആരും ഓർക്കുകയില്ല. അപ്പോ മതവാദികൾ ഇത് ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. എന്നുവെച്ചാൽ ഒരു മതം ആക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് സാധിക്കുന്ന കാര്യമില്ല. ഇത് രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കത്തേ ഉള്ളൂ. അത് മതവാദങ്ങളിൽ നിന്ന് പിന്നീട് സംഘർഷങ്ങളിലേക്ക് പോകും. അതാണ് ലോക ചരിത്രത്തിൽ സംഭവിച്ചതാണ്. അതിന് ചില മതങ്ങളെല്ലാം ദുർബലപ്പെട്ടു പോയി. ഉദാഹരണം പാർസികള്, യഹൂദന്മാര്, അവരെല്ലാം വളരെ മുഹമ്മദ് പ്രഖ്യാപിച്ച് ഈ പ്രദേശങ്ങളിൽ നിന്ന് ക്രിസ്ത്യാനികളെയും യഹൂദന്മാരെയും ഞാൻ പൂർണമായും പുറത്താക്കും എന്ന് പറഞ്ഞ് അവരെ കൊള്ളയടിച്ചതാണ് മുഹമ്മദ്. ശരിക്കും കൊള്ളയടിച്ചിട്ട് അവരുടെ പുരുഷന്മാരെയൊക്കെ അടിമകളാക്കും, അല്ലെങ്കിൽ കൊല്ലും, അടിമകളാക്കി വിൽക്കും. സ്ത്രീകളെയൊക്കെ ലൈംഗിക അടിമകളാക്കും. ഇതൊക്കെ മുഹമ്മദിന്റെ ചരിത്രത്തിലുള്ളതാണ്. കുട്ടികളെയും അടിമകളാക്കി വിൽക്കും. ഇതൊക്കെ അവരുടെ ചരിത്രത്തിൽ വ്യക്തമായി എഴുതി വെച്ചിട്ടുള്ളതാണ്. എന്നിട്ട് യഹൂദരെയും ക്രിസ്ത്യാനികളെയൊക്കെ ഒരുപാട് നശിപ്പിച്ചു. എന്നിട്ട് അവർ ശേഷിച്ചു, യഹൂദരെ എല്ലാവരും നശിപ്പിച്ചു. കാരണം ക്രിസ്തുവിനെ കുരിശ് ഡേറ്റിയത് യഹൂദരാണ് എന്ന് പറഞ്ഞു ക്രിസ്തു മതക്കാരെ യഹൂദരെ നശിപ്പിച്ചു. അതുകൊണ്ടാണ് അവർ ഒരുപാട് പീഡനങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നു. അവർക്കിനി കുറച്ച് അവശേഷിച്ചു. പാർസികൾക്ക് പിന്നെ അങ്ങനെ ഒരു വലിയ സംഘടിത സ്വഭാവമൊന്നുമില്ലായിരുന്നു. ഇസ്ലാം മതത്തിന്റെ ആക്രമണത്തിൽ അവരെല്ലാം കീഴടങ്ങി. ബുദ്ധമതക്കാരും അങ്ങനെയാണ്, അവരും കീഴടങ്ങി. വാഴുന്നവരെ അവരെല്ലാം കീഴടങ്ങി. കാരണം അവരൊന്നും ഈ ആയുധം കൊണ്ട് മതം പ്രചരിപ്പിക്കണമെന്ന് അവരെ പഠിപ്പിച്ചില്ല. മതം എന്ന് പറയുന്നത് അവർ തികച്ചും ആത്മീയമായിട്ടാണ് സ്വീകരിച്ചിരുന്നത്. ഇസ്ലാമിനങ്ങനെയാണ്, മതം എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ്. വാളുകൊണ്ട് തന്നെ അത് പ്രചരിപ്പിക്കാൻ മുഹമ്മദ് തന്നെ അവർക്ക് വഴി കാണിച്ചു കൊടുത്തു. കൊല്ലാൻ പഠിപ്പിച്ചത് മുഹമ്മദാണ്. അതിനുവേണ്ടി ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അത് ഓരോ രാജാക്കന്മാരെ ഏറ്റെടുക്കും. ശരി, രാജ്യം മുഴുവൻ ശൈവമാവട്ടെ എന്നവർ തീരുമാനിച്ചു കഴിഞ്ഞു. ശിവഭക്തനാണെങ്കിൽ വൈഷ്ണവരെ കൊല്ലും, വൈഷ്ണവനാകട്ടെ എന്ന് വിചാരിച്ച ശൈവരെ കൊല്ലും. ഇവർ രണ്ടു കൂട്ടരും ജൈനന്മാരെയും ബൗദ്ധന്മാരെയും കൊല്ലും. ഇങ്ങനെ വിഭാഗീയമായിട്ട് ഇവിടെയും കൊല്ലും. അല്ല, അക്കാര്യത്തിൽ ഹിന്ദുമതവും വളരെ മെച്ചമെന്ന് പറയാനൊന്നും പറ്റില്ല. എല്ലാവരും കൊന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ മതകലഹങ്ങളുണ്ടാക്കി. വടക്കേ ഇന്ത്യയിലെ ഹോളി എന്ന് പറയുന്ന ഒരു ആഘോഷമാണ്. ഹോളിയുടെ അന്ന് ദിവസം ഒരു മുസ്ലിങ്ങൾ വളരെ നീറ്റായി ഡ്രസ് ധരിക്കുന്നവരാണ്. വെളുത്ത വസ്ത്രം ധരിച്ച്, വെളുത്ത ഷർട്ടും ഒരു കൈരി ആയിട്ടാണ് അവർ പോയത്. റോഡിലിറങ്ങി അത് ഹിന്ദുക്കളാണ് എപ്പോഴും മോശമായ ഡ്രസ് ധരിക്കുന്നത്, മുഷിഞ്ഞ ഡ്രസ്. അവരങ്ങനെ ധരിക്കാറില്ല. മിക്കവാറും എല്ലാവരും നല്ല ഡ്രസ്സ് ധരിച്ചാൽ പുറത്തിറങ്ങും. കാശിയിലൊക്കെ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. കൂടുതൽ അവരുള്ള സ്ഥലത്തെല്ലാം കണ്ടിട്ടുള്ളതാണ്. ഹോളിയുടെ അന്ന് ഇവർ നല്ല വെളുത്ത ഡ്രസ്സും കൊണ്ട് റോഡിലിറങ്ങും. നമ്മളൊക്കെ തന്നെ റോഡ് പോയി കഴിഞ്ഞാൽ മേളിലത്തെ നിലയിൽ നിന്ന് പമ്പ് വെച്ചടിക്കും. കളർ നമ്മുടെ ദേഹത്ത് വീണതിന് നമുക്കൊരു വളരെ അസ്വസ്ഥത തോന്നും. കാരണം നമുക്കങ്ങനെ ഒരു ആഘോഷം ശീലമില്ല. കൊച്ചുകുട്ടികളൊക്കെ ആയിരിക്കും പലപ്പോഴും, അവർക്കത് രസമാണ്. പക്ഷെ അവരെ സംബന്ധിച്ച് അതൊരു പ്രശ്നമുണ്ട്. അവർക്കതൊരു ആഘോഷമാണ്. എല്ലാവരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളറടിക്കും. എന്തിനാണോ വെറുതെ കളറടിക്കും. ഈ ആഘോഷങ്ങൾക്കൊന്നും യാതൊരു ഇതുമില്ലല്ലോ. വെറുതെ അങ്ങ് ആഘോഷിക്കുക. പണ്ടങ്ങനെ ആഘോഷിച്ച് ഇപ്പോഴും ആഘോഷിക്കും. ഇത് റോഡിൽ നടന്നു വന്ന വെള്ള ഡ്രസ്സുള്ള ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ ദേഹത്ത് വീണാൽ ചിലപ്പോൾ കുട്ടികളായിരിക്കും ചെയ്യുന്നത്, ചിലപ്പോൾ മുതിർന്നവർ ചിലപ്പം അറിഞ്ഞുകൊണ്ട് ചെയ്യും. മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലത്താണെങ്കിൽ ഒരു മുസ്ലിമിന്റെ ദേഹത്ത് ഈ കളർ വീണാൽ പിന്നെ ലഹളയാണ്, പിന്നെ കർഫ്യൂ. നെയ് ദിവസം ഇത് ഒഴിവാക്കാൻ മുറിക്കാകത്തിരിക്കണ്ടേ? അതല്ല, ഇവര് ഡ്രസ്സും ധരിച്ച് പുറത്തിറങ്ങും. ചിലപ്പോൾ അത് കലഹം ഉണ്ടാക്കാനായിരിക്കും, ചിലപ്പം ബോധപൂർവമായിരിക്കും അടിക്കുന്നത്, ചിലപ്പോൾ അറിയാതെ കുട്ടികൾ ചെയ്യുന്നതായിരിക്കും. ഇത് ഈ മതാചാരങ്ങൾ, അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ കളറടിച്ചതിന്റെ പേരിൽ കലഹങ്ങൾ. സിഖുകാരുടെ ദേഹത്ത് വീണാൽ അവർക്കും ഇഷ്ടപ്പെടത്തില്ല, അവരും ചിലപ്പോൾ അവരുടെ വാളെടുത്ത് വെട്ടും, കുത്തിയും വെട്ടിയൊക്കെ ചെയ്യും. അപ്പൊ ഈ മതാചാരങ്ങളാണ് ഈ കലഹങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇങ്ങനെ കലഹം ഉണ്ടാക്കാൻ തയ്യാറായിരിക്കുന്ന ഈ മതങ്ങൾ നിങ്ങൾ മാത്രം മതിയെന്ന് വിചാരിച്ച് എങ്ങനെ നടക്കും? മറ്റുള്ളവർ അംഗീകരിക്കും. രാഷ്ട്രീയ സാമ്പത്തിക ശക്തികളായ പിന്നെ അത് നടക്കത്തില്ല. അതാണ് എന്താണ് ഇത് വാദികളാരും ഇത് ഓർക്കുന്നില്ല, ഇത് കലഹത്തിലേക്ക് നയിക്കും. ഉരുവി പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും മതകലഹങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഇന്ന് ഇതിന് വളരെ വളരെ വളരെ വളരെ അർത്ഥ തലങ്ങളുണ്ട്. പണ്ട് പറഞ്ഞ രീതിയിലല്ല ഇത്. ഗുരുവിന്റെ കാലത്ത് ഇന്നത്തെ രാഷ്ട്രീയമില്ല, ഇന്നത്തെ ചുറ്റുപാടുകളല്ല. ഈ മതകലഹങ്ങൾ എന്ന് പറയുന്നത് കേവലം മതഖണ്ഡനത്തിൽ നിന്നും ഉണ്ടാകുന്നതല്ല. അങ്ങനെയൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് പറയുന്നു, പരമതവാദം ഒഴിഞ്ഞ പണ്ഡിതന്മാരറിയും ഇതിന്റെ രഹസ്യം. ഇങ്ങനെ ശേഷം പരമതവാദം ഇല്ലാത്ത പണ്ഡിതന്മാർ, പരമതവാദത്തിന് പോകാത്ത മറ്റൊരു മതത്തെ നിന്ദിക്കാനും ആക്രമിക്കാനും മതപരിവർത്തനത്തിൽ ശ്രമിക്കാത്തവർ, മറ്റു മതക്കാർ ഇങ്ങോട്ടാക്കാനും. മതം വ്യക്തിപരമാണ്, ഈ മതങ്ങളെയൊന്നും അങ്ങനെ ഇല്ലാതാക്കാൻ ആർക്കും കഴിയത്തില്ല. കാരണം അത് രാഷ്ട്രീയ സാമ്പത്തിക ശക്തികളായതുകൊണ്ടാണ്. പിന്നെ മതമെന്ന് പറയുന്നത് നിൽക്കുന്നത് ഒന്ന്, മതങ്ങളെല്ലാം ഉറപ്പിച്ചിരിക്കുന്ന എന്താണ്? എന്തെല്ലാം ഉറപ്പിച്ചിരിക്കുന്നു? എല്ലാ മതങ്ങളും അന്ധവിശ്വാസം. വിശ്വാസം എന്ന് പറഞ്ഞാൽ പോലെ അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലുമാണ് എല്ലാ മതങ്ങളെയും ഉറപ്പിച്ചിരിക്കുന്നത്. പല ആചാരങ്ങളും എന്തിനാവും ചെയ്യുന്നതെന്ന് ഇവനെയൊന്നറിയാം. എന്തിനാണെന്ന് അറിയാത്ത ആചാരങ്ങളിലാണ് പലരും. അതെല്ലാ മതങ്ങളിലും കഴമ്പില്ലാത്ത ആചാരങ്ങളുണ്ട്. ഈ ആചാരങ്ങൾ സയൻസാണെന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കാൻ ഒരുപാട് ശ്രമിക്കും ആൾക്കാർ എന്നുള്ളത്. അവർക്ക് ആചാരം നിലനിൽക്കണം. കാരണം ആചാരം, ഈ അനാചാരങ്ങൾ നിലനിന്നാല് മതം നിലനിൽക്കത്തും. അതുകൊണ്ട് ആചാരങ്ങളെ നിലനിർത്താൻ ശ്രമിക്കും. പിന്നെ അത് പുതിയ ആചാര്യന്മാര് വരുമ്പോ അതിനെ കുറെ പരിഷ്കരിക്കാൻ ശ്രമിക്കും. മതത്തിന്റെ ആചാരങ്ങൾ അത് പരിഷ്കരിക്കേണ്ടി വരുന്നത് നിഷേധിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. അത് ഗുരു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാക്കിയത് ജനങ്ങളുടെ മാറ്റം വരുമെന്ന് കണ്ടിട്ടാണ്. പക്ഷെ ജനങ്ങളുടേതൊന്നും ഒരു മാറ്റവും ഉണ്ടാക്കുന്നില്ല എന്നൊരു സന്ദർഭത്തിൽ പറഞ്ഞു. ഗുരു ആദ്യം ചെയ്ത കാര്യങ്ങളെ പിൽക്കാലത്ത് ഗുരു തന്നെ തിരുത്തിയിട്ടുണ്ട് പല കാര്യങ്ങളും. ഗുരുവിനെ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. മതാചാരങ്ങൾ ആചാരങ്ങളുടെ കാര്യത്തിലുള്ളതാണ് ഒരുപാട് അന്ധമായ കഴമ്പില്ലാത്ത ഒരുപാട് ആചാരങ്ങൾ വെച്ച് പ്രവർത്തിക്കുന്നു. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. പഴയ കാലം വരെ തുടർന്നു വന്നത് ഇപ്പോ ഒരു കാര്യം പറയുന്നുണ്ട്. പശുവിന്റെ തോട് ചെരുപ്പായിട്ടും കൊണ്ട് നമുക്കൊരു അമ്പലത്തിൽ കയറാൻ പറ്റില്ല. അപ്പോ നമ്മളെന്ത് ചെയ്യുന്നു? ആ തോല് നമ്മൾ പുറത്തെടുക്കുന്നു. അമ്പലത്തിന്റെ പുറത്ത് എല്ലായിടത്തും പാദരക്ഷകൾ പുറത്ത് ശേഷം കാലിട്ടും കൊണ്ട് അവിടെ കയറാൻ പാടില്ല. പക്ഷെ ചെണ്ടയിൽ അതേ തോലാണ് പൊതിഞ്ഞിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് അതും കൊണ്ട് അകത്ത് കയറാം, ചെണ്ടയടിക്കുക. അപ്പോ ആൾക്കാർ പറയും ചെരുപ്പെന്ന് പറയുന്നത് വൃത്തികെട്ട സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ചെരുപ്പ് അങ്ങനെയുള്ള സ്ഥലത്ത് ഇട്ടുകൊണ്ട് കയറാൻ പാടില്ല. പഴയ കാലത്ത് ശരിയാണ്, ഇന്നങ്ങനെയല്ല. ഇന്ന ആൾക്കാർ കാറ് ഓഫീസ് ആരും പുറത്തിറങ്ങുന്നില്ല, നടക്കുന്നില്ല. വീട്ടിൽ നിന്ന് നേരെ കാലെടുത്ത് വയ്ക്കുന്ന ഇവിടെ കാറുണ്ട്. കാറിൽ നിന്ന് നേരെ കാറെടുത്ത് വെക്കുന്ന അവിടെ ഓഫീസിൽ. ഇന്ന് പഴയതുപോലെയുള്ള അഴുക്കുള്ള തറയൊന്നുമില്ല. പഴയ കാലത്ത് ശരിയാണ് ഇത് പറഞ്ഞ ചെരുപ്പിട്ടുകൊണ്ട് കയറാൻ പറ്റും, ഇല്ല. എന്നാൽ വളരെ രസകരമായ കാര്യം, വടക്കേ ഇന്ത്യയിൽ തണുപ്പുള്ള സ്ഥലത്ത് അമ്പലങ്ങളിൽ ചെരുപ്പ് ഉപയോഗിക്കും. അകത്തെയല്ല, ശ്രീകോവിലിന്റെ അകത്തെയല്ല. ആ ശ്രീകോവിലിന്റെ അകത്ത് അതിന് പ്രത്യേക ചെരുപ്പ് തന്നെ ഉള്ളൂ, വേറെ ചെരുപ്പ്. തോലിന്റെ ഒന്നുമല്ല, അത് പലപ്പോഴും ഈ ചണകൊണ്ടുണ്ടാക്കുന്ന ചെരുപ്പൊക്കെയാണ്, ചെരുപ്പാണ് ഉപയോഗിക്കുന്നത് തണുപ്പ് കാലത്ത്. അമ്പലത്തിന്റെ അകത്തല്ല, ശ്രീകോവിലിന്റെ അകത്ത്, ബദരി കേദാരത്തിലൊക്കെ. അല്ലെങ്കിൽ അവിടെ തണുപ്പടിച്ച് കാലം മുറിക്കേണ്ടി വരും. ഇതൊക്കെ മനുഷ്യവനവന്റെ സൗകര്യം. ഇവിടെ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ ഷർട്ട് ഇട്ടുകൊണ്ട് പൂജിക്കാൻ പറ്റും. കേദാരം ബദരിലൊക്കെ ഷർട്ട് ഇട്ടുകൊണ്ടാണ്, നല്ല ഫുൾ കൈ ഷർട്ട് ഇട്ടുകൊണ്ടാണ് പൂജിക്കുന്നത്. കേദാരം ബദരി ഹിന്ദുക്കളുടെ ക്ഷേത്രം ഷർട്ട്, തണുപ്പത്ത് ഷർട്ട് ഇടാതെ പൂജിക്കാൻ പറ്റില്ല. അപ്പോ ഈ ആചാരങ്ങൾ എന്ന് പറയുന്നത് അർത്ഥശൂന്യമായിട്ടുള്ള ആചാരങ്ങളാണ്. പല അമ്പലങ്ങളിലും എന്താണ്, ചെല്ലുമ്പോഴത്തേക്ക് ഷർട്ട് ഊരണം. ഈ ഷർട്ട് ഊരിയായി, ഊരിയ ഷർട്ട് എവിടെ വയ്ക്കും? അതൊരു പ്രശ്നമാണല്ലോ. അവർ പറയുന്ന ഷർട്ടിൽ വേർപ്പൊക്കെ ഉള്ളതുകൊണ്ട് ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. ഒരിടത്ത് എഴുതി വെച്ചിരുന്നു ഷർട്ട് ഊരണം. എങ്ങനെ? പണ്ട് അവരെ കൊണ്ട് ഊരിച്ചിരുന്നു, ഇപ്പോഴാണ് അവരെ കൊണ്ട് ഊരിക്കുക. അങ്ങനെ ഉണ്ടായിരുന്നു കേരളത്തിൽ. അമ്പലത്തിനകത്ത് കയറുന്ന സ്ത്രീകൾ അമ്പലക്കുളത്തിൽ ഇറങ്ങി കുളിച്ച് അവര് മേൽമുണ്ട് ധരിക്കുമല്ലോ, അന്ന് ബ്ലൗസൊന്നും ഇല്ലാത്ത കാലത്ത്. എന്നിട്ട് ഈ തല ഇങ്ങനെ കെട്ടിവെക്കണം, അത് ഈറൻ മാറ്റാൻ പാടില്ല. എന്നുവെച്ചാൽ തലയിൽ കൂടെ വെള്ളം ഇങ്ങനെ വറന്നുകൊണ്ടേ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒറ്റ മുണ്ടാ കൊടുക്കുന്നത്. അപ്പൊ ഈ മുണ്ടെപ്പോഴും നനഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിങ്ങനെ അമ്പലത്തിലെ ഒരു പ്രദക്ഷിണം വയ്ക്കും. തിരുമേനി ഇത് കണ്ടിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കും. ഇതായിരുന്നു പഴയ നിയമം. ഇത് എഴുതി വെച്ചിട്ടുണ്ട്, സ്ത്രീകൾ അങ്ങനെ വേണം കയറേണ്ടത്. ഇവിടെ കേരളത്തിൽ ഉണ്ടായിരുന്ന കാര്യം. പിന്നെ ആൾക്കാരൊക്കെ ബോധം വന്നപ്പോൾ അതൊക്കെ മാറ്റി, ചിലതൊക്കെ മാറ്റി. ഇപ്പൊ ഷർട്ട് ഊരില്ല എന്ന് പറയുന്നത് എങ്ങനെ? ഷർട്ട് പലയിടത്ത് ഇടുന്നുണ്ട്, പലയിടത്ത് ഇന്ന് ഇടാൻ പാടില്ല. ഷർട്ട് ഊരിയേ പറ്റൂ, നിർബന്ധമാണ്. അവിടെ ഇങ്ങനെ വാതുക്കൽ ചട്ടമ്പിമാരെ നിൽക്കും. ഇനി വടക്കേ ഇന്ത്യയിൽ ചില ക്ഷേത്രങ്ങൾ അണ്ടർവെയർ ഇടാൻ പാടില്ല, മുണ്ടൊടുക്കാം, അതിന്റെ അടിയിൽ ഇടാൻ പാടില്ല, പിടിച്ചു നോക്കും സൈഡിൽ നിന്നിട്ട്. എന്നെ ഒരിക്കൽ പിടിച്ചിട്ടുണ്ട് സൈഡിൽ പിടിച്ചിട്ട്, പറഞ്ഞു ഇതിട്ടുണ്ട് അണ്ടർവെയർ ഇട്ടുകൊണ്ട് കയറാൻ പാടില്ല. അതിന് ശേഷമാണ് ഞാൻ അണ്ടർവെയർ സ്ഥിരമാക്കിയത്. ആ ഒരു സംഭവത്തിന് ലങ്കോട്ടി ഉപയോഗിക്കാം, അണ്ടർവെയർ ഉപയോഗിക്കാൻ പറ്റില്ല ചില ക്ഷേത്രം. അപ്പൊ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവര് പിന്നെ ഇങ്ങനെയൊക്കെയുള്ള വളരെ വിചിത്രമായ കഴമ്പില്ലാത്ത ഈ ആചാരങ്ങളും അന്ധമായ വിശ്വാസങ്ങളും അന്ധമായ ആചാരങ്ങളും ആണ് ഈ മതത്തെ നിലനിർത്തുന്നത്. അപ്പൊ അതിൽ നിന്ന് മനുഷ്യനെ അതില്ലാതായ മതമില്ല, ഇത്രയുള്ളൂ മതമെന്ന് പറയുന്നത്. അപ്പോ അതിനും വരുന്നൊരു പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്, മനുഷ്യൻ എന്തുകൊണ്ട് ഇതൊക്കെ നിലനിർത്തുന്നു എന്ന് വെച്ചാൽ, ഈ ഒരുപാട് വൈകാരിക ഭാവങ്ങളുള്ള മനുഷ്യരുണ്ട്. മനുഷ്യന്റെ മനസ്സ് പല തരത്തിലാണ്, വളരെ വികാരതരളമായിരിക്കുന്ന മനസ്സുകളുണ്ട്, ഇമോഷണലായ മനസ്സ്. ഇത്തരം മനസ്സുകൾക്ക് അവരെ നമുക്ക് കണ്ടാതെ അറിയാം. അവരുടെ ഈ ഭക്തി പരവേശം കാണുമെന്ന് നമുക്കറിയാം. എന്റെ മനസ്സ് കുറച്ച് ലൂസാണെന്ന് നമുക്ക് കാണുമെന്ന് മനസ്സിലാവും. അവരുടെ ഭക്തിയാണെന്ന് കുറച്ച് വെള്ളം കൊടുക്കാൻ നമുക്ക് തോന്നുന്നു. അതാണ് ഈ അമ്പലത്തിൽ തീർത്ഥം കൊടുക്കുന്നു എന്നൊരു സമാധാനം വരാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു കാര്യമാണ് അമ്പലത്തിൽ തീർത്ഥം വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവന്റെ ഭക്തി വലിയൊരു പരവേശമാണ്, എന്തോ ഒരു ആവേശമാണ് ഭക്തി എന്ന് പറയുന്നത്. ഇതവന്റെ മനസ്സിന്റെ പ്രശ്നമാണ്. ഇത്ര ആവേശം മനസ്സിൽ ഇങ്ങനെ വന്ന് അവനങ്ങോട്ട് എന്തൊക്കെയാ കാണിക്കുന്നു. ഓരോ സ്ഥലത്ത് ചെന്നിട്ട് ആരാധനാലയങ്ങളിൽ ചെന്നിട്ട് നിങ്ങൾ ഈ ക്രിസ്ത്യൻ ഇപ്പൊ ടി വി കാണാം, മുമ്പ് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, ഞാൻ കുറച്ചു കാലം ഇവരോട് സഹകരിച്ചിട്ടുണ്ട്. അപ്പോ ഇവരുടെ ഈ ഇവരെ ഇങ്ങനെ ഈ പ്രാർത്ഥന ഇങ്ങനെ കൂടി കൂടി കൂടി വന്നിട്ട് എല്ലാം കൂടെ കിണം തുള്ളാൻ തുടങ്ങും. ഒരുമാതിരിയല്ല എല്ലാവരും തുള്ളുന്ന എന്തുകൊണ്ടെന്നുള്ളത് ഞാൻ ചിന്തിച്ചു. അപ്പോഴും എനിക്ക് മനസ്സിലായി തുള്ളുന്നവരെ ഇവരെ കൂട്ടത്തിൽ ചേരും, അല്ലാത്തവരൊക്കെ ഈ കൂട്ടത്തിൽ നിൽക്കാൻ പറ്റില്ല. ഇത് ക്രിസ്ത്യാനികളുടെ ഇത് ഹിന്ദുക്കളും അനുകരിച്ചിട്ട് ഇവരും ഇങ്ങനെ തുള്ളാൻ തുടങ്ങും. ആനന്ദ നൃത്തം അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരും ചെയ്യും. അപ്പോൾ ആൾക്കാരുടെ മനസ്സിനെ ഇളക്കും. അപ്പൊ ദുർബലമായ മനസ്സുകളാണ് ഇതിൽ പെട്ടുപോകുന്നത്. ഈ മതഗ്രൂപ്പുകൾ കട്ടുകൾ ഇതിലെല്ലാം പെടുന്നത് വളരെ ദുർബല മനസ്സുള്ളവരാണ്. അതവിടെ മതമെന്ന് പറയുന്നത് മനസ്സിന്റെ ദൗർബല്യമാണ്. ഈ ദൗർബല്യമുള്ളവരാണെങ്കിൽ പെട്ടിട്ട് ഇങ്ങനെ ഭയങ്കര ഭക്തിയും ഇതായിട്ട് കാണുന്നു. മനസ്സിന് കുറച്ചൊരു ബലവും ഉറപ്പൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്റെ ആവശ്യമില്ല. അത് ബുദ്ധിമാന്മാരായിരിക്കും, വളരെ കഴിവുള്ളവരായിരിക്കും, പി എച്ച് ഡി ഉള്ളവരായിരിക്കും, സയന്റിസ്റ്റ് ആയിരിക്കും, രാഷ്ട്രീയ നേതാവായിരിക്കും, പക്ഷേ അവന്റെ മനസ്സ് ദുർബലമാണ്. അങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് ഭക്തി വരികയും പെട്ടെന്ന് കരച്ചിൽ വരികയും ചെയ്യുന്നെങ്കിൽ മനസ്സിലാക്കിക്കോണം, നിങ്ങളുടെ മനസ്സിന് എന്തോ ഒരു ചെറിയ പ്രശ്നമാണ്. മനസ്സിലായത്? പിന്നെ വികാരത്തിന്റെ ഒരു തീവ്രതയിൽ മനുഷ്യരെല്ലാം കരയും, അത് വേറെ കാര്യം, തക്കതായ കാരണമുണ്ട്. ഇതങ്ങനെയല്ല, പെട്ടെന്ന് മനസ്സ് പിടിവിട്ടു പോവുക, പെട്ടെന്ന് ഭക്തിയിലേക്ക് പോവുക, സങ്കടം വരിക, കണ്ണുനീര് വരിക, ഇതൊക്കെ മനസ്സിന്റെ ഒരു ദുർബലതയാണ്. രോഗമെന്ന് ഞാൻ പറയത്തില്ല, മനസ്സിന്റെ ഒരു ദൗർബല്യമാണ്. ഇത്തരം ദൗർബല്യമുള്ളവരാണ് ഈ കൂടുതൽ ഭക്തി പ്രകടനങ്ങളൊക്കെ നടത്തുന്നത്. അവരെല്ലാം കൂടുതൽ തീവ്ര വിശ്വാസം നിൽക്കുന്നത്. അത് ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലും മുസ്ലിങ്ങളിലും അവര് അവർക്ക് എന്തെങ്കിലും ഒരു അവലംബം വേണം. അതിൽ നിന്ന് അവരെ ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. അതവരുടെ മനസ്സിന്റെ പ്രശ്നമാണ്. മതം എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സിന്റെ പ്രശ്നമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതി കുഞ്ഞൊന്നും അപ്പൊ അവരെ അവരുടെ സെൻസ് എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു. അവര് ജീവിതകാലം മുഴുവൻ വെട്ടികളായിരിക്കത്തേ ഉള്ളൂ. അത് ഞാൻ ഇത്രയും വർഷം കണ്ടിട്ടുള്ള ഈ മതവിശ്വാസികളെല്ലാം അതിൽ ആർക്ക് അതിൽ തീവ്രതയുണ്ടോ അവരെല്ലാം കുറച്ച് അബ്നോർമലുമാണ്. അവർ നോർമലല്ല, സാധാരണക്കാരെ പോലെ ആയിരിക്കില്ല. ഇതിലാണ് ഈ മതം നിൽക്കുന്നത്. ഇത്തരം ആൾക്കാരാണ് മതത്തിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. അപ്പോ ഇവര് മതത്തെ നിലനിർത്തി പോകും. മതം ഇവരിലാണ് നിൽക്കുന്നത്, മതത്തെ ഇവര് നിലനിർത്തും. അപ്പോൾ അവരടുത്ത് അവരെ മതത്തിൽ നിന്ന് മാറ്റി ശരിയായ രീതിയിൽ ചിന്തിക്കാനും ഒക്കെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് അസാധ്യമാണ്. കാരണം അവരുടെ മനസ്സ് മാറ്റണം, അത് സാധിക്കുന്ന കാര്യമല്ല. മനസ്സ് മാറ്റാതെ പറ്റത്തില്ല. ഇപ്പൊ ഈ പെന്തക്കോസ്റ്റ് വിഭാഗങ്ങളൊക്കെ ചെന്ന് ഹിന്ദുക്കളെയും മറ്റവരെയൊക്കെ വിശ്വാസികളാക്കുന്നു. ഈ വിശ്വാസികളാക്കുന്നവരെ നോക്കി നമുക്കറിയാൻ പറ്റും അവരിതുപോലെ മനോദൗർബല്യമുള്ളവരാണ്. അവരെ അടുത്ത് നിന്ന് ഇത് പറയുമ്പോൾ അവര് പെട്ടെന്നങ്ങ് വീണു പോകും. നമ്മുടെ ഇവിടെ ഹോസ്പിറ്റലിൽ പിന്നെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഇപ്പോൾ അയാളില്ലെന്ന് പറയും. തീവ്രമായ വിശ്വാസിയായിരുന്നു പെന്തക്കോസ്റ്റ്. അയാൾ ഇവിടെ വരുമായിരുന്നു എന്നെ മതപരിവർത്തനം നടത്താൻ. അപ്പൊ എന്നെ നടത്തിയ അവിടെ ഒരുപാട് പേര് നടത്താൻ പറ്റുമെന്നാണ് പുള്ളിയുടെ വിശ്വാസം. എന്റെ അടുത്ത് വന്ന് ഇങ്ങനെ നമ്മളെന്തെങ്കിലും യുക്തിയുക്തമായി എന്തെങ്കിലും സംസാരിച്ചാൽ അതിനവർക്ക് മറുപടി പറയാൻ പറ്റില്ല. അപ്പൊ അവര് പെട്ടെന്ന് ഭക്തിയിലേക്കും അവരുടെ ബൈബിൾ വാക്യങ്ങളിലേക്കും പോകും. യുക്തിപരമായി അവർക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. അവരുടെ ഇതെല്ലാം അവരുടെ മനസ്സിന്റെ ദൗർബല്യമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുക വളരെ പ്രയാസമാണ്. അവര് നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്, അവരുടെ മണ്ടത്തരം ശരിയാണ്. വളരെ കാലം എന്റെ പിറകെ നടന്നിട്ടുണ്ട്. അത് എന്റെ പിറകെ നടക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എതിർത്തൊന്നും പറയത്തില്ല, അതൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അപ്പൊ ഇവർ വിചാരിക്കുന്നു ഞാൻ വളയുന്ന ഒരു കക്ഷിയാണ്, മാറ്റാൻ പറ്റും എന്നുള്ള. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു മതത്തിനോട് തീവ്രമായ ബന്ധം ഉണ്ട് അങ്ങനെയുള്ളവരാണ് ഇവർ മാറ്റുന്നത്. ഇപ്പൊ നിരന്തരം അമ്പലത്തിൽ പോയി ഭയങ്കര ഭക്തിയിലും നടക്കുന്ന ഒരാളെയാണ് ഇവർ മാറ്റുന്നത്. കാരണം ഇവരുടെ രണ്ടുപേരും മനസ്സൊരുപോലെയാണ്. ഈ തീവ്രമായ മനസ്സ് വരുന്ന അങ്ങനെയാണ്. ഞാൻ പല കട്ടുകളിലും ചെന്നിട്ട് അവിടെ എല്ലാവരുടെയും ഉള്ളവരുടെ മനസ്സ് ഒരേ തരത്തിലാണ്. ചിന്താശേഷിയുള്ളവരില്ല, വികാര തീവ്രതയാണ് എല്ലാവർക്കും. ചില വിശ്വാസങ്ങൾ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുന്നു. ചിന്താശേഷിയുള്ളവൻ കാര്യങ്ങളെ ചിന്തിച്ച് മനസ്സിലാക്കും, വികാര തീവ്രതയുള്ളവൻ വികാരങ്ങളിലൂടെ മനസ്സിലാക്കും. അങ്ങനെയാണ് മതം നിലനിൽക്കുന്നത്. അപ്പൊ ആ മതങ്ങളെ ഞാൻ പറഞ്ഞ എന്താണ്, മതങ്ങളെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ ആർക്ക് സാധിക്കുന്ന കാര്യം. 10-25 വർഷം മുമ്പ് ഞാൻ ഇവിടെ ആയിരുന്ന സമയത്ത് ഒരു സെൻസസ് കാണുന്നു. സെൻസസിനൂടെ ആളുകൾ, അപ്പോ മതത്തിന്റെ കോളത്തിൽ എഴുതണം, മതം എഴുതണം. ജാതി എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല അവർ പറഞ്ഞു. അപ്പൊ ഇവിടെ ഉള്ളവരാരും ജാതി എഴുതത്തില്ല, അത് ഞങ്ങൾ എഴുതിക്കൊള്ളാമെന്നാ പറയും. ആര് ഈ വന്നയാൾ പറയുന്നത്? ഞങ്ങൾക്കറിയാം നിങ്ങൾ എഴുതേണ്ട കാര്യമില്ല, പക്ഷെ മതം എഴുതണം. അപ്പൊ ഞാൻ എഴുതി മാനവ മതം എന്ന് എഴുതി. 25 കൊല്ലം മുമ്പാണ് മാനവ മതം എന്ന് എഴുതി. അയാളത് നോക്കിയിട്ട് മാനവ മതം, ഇങ്ങനെ ഒരു മതം ഞങ്ങളുടെ ലിസ്റ്റ് ഇല്ലല്ലേ, ഇത് എഴുതിയാ പറ്റില്ല. ഞാൻ പറഞ്ഞു എന്റെ മതം മാനവ മതമാണ്, ഇത് ശരിയാവത്തില്ല, ഹിന്ദു എന്ന് തന്നെ എഴുതണം. ഞാൻ പറഞ്ഞത് പറ്റത്തില്ല, ഇത് വേറെ തലപോകുന്ന കാര്യമൊന്നുമല്ലല്ലോ. ഹിന്ദു എന്ന് എഴുതിയില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുമെങ്കിൽ ശരി, ജീവിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഹിന്ദു എന്ന് എഴുതണം. തല കളഞ്ഞുന്ന പരിപാടിക്ക് നമ്മളില്ലല്ലോ, അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ എഴുതി വയ്ക്കുക ഇതിനകത്ത്, ഞാൻ തന്നെ എഴുതി. അവിടെ ഒരു തരത്തിൽ അംഗീകരിക്കത്തില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ വെട്ടിക്കളയുക, അത്രയും ഞാൻ എന്തായാലും മാറ്റി എഴുതുന്നില്ല. അപ്പോ ഇതിനെക്കുറിച്ചുള്ള ആൾക്കാരുടെ ധാരണ ഇതാണ്. ജനങ്ങൾ ഇങ്ങനെയൊക്കെ ആദരിക്കുന്നു. അപ്പോ ആൾക്കാരെ മനസ്സ് മാറ്റുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അത് ഓരോരുത്തർക്കും ജന്മന കിട്ടിയിരിക്കുന്ന സാധനമാണ്, അത് മാറ്റാൻ പറ്റില്ല. അപ്പം മനുഷ്യൻ ഇങ്ങനെയുള്ള അനാചാരങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും ആണ്ട് തന്നെ കിടക്കും, കുറച്ചൊക്കെ മാറ്റപ്പെടും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മതപരിഷ്കരണം. കാരണം പൂർണ്ണമായും ഇവരെ മാറ്റാൻ പറ്റില്ല, പക്ഷെ ഇവരുടെ ആചാരങ്ങളും ഇതുമൊക്കെ കുറച്ചൊന്നും പരിഷ്കരിച്ചു കൊടുക്കും. അതാണ് ഗുരുദേവനെ പോലുള്ളവർ ചെയ്തത്. പൂർണ്ണമായും മാറ്റാൻ പറ്റില്ല, കുറേയൊക്കെ മാറ്റിക്കൊടുക്കുക. പിന്നെ കുറച്ച് ശരിയായ ബോധമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒരാൾക്ക് സ്വയം പിന്മാറിയിരിക്കാം. ഈ ആൾക്കൂട്ടത്തിൽ നിന്ന്, മതക്കൂട്ടത്തിൽ നിന്ന് എന്ത് ചെയ്യാം, സ്വയം മാറിയിരിക്കാം. അത്രേ സാധിക്കും. അതാണ് പരമതവാദം ഒഴിഞ്ഞ പണ്ഡിതന്മാരറിയും ഇതിന്റെ രഹസ്യം. ഇങ്ങനെ ഇതിന്റെ രഹസ്യം മുമ്പും പറഞ്ഞിട്ടുണ്ട്. എന്താണോ ധരയിൽ ഇതിന്റെ രഹസ്യം ഒന്ന് താൻ. എന്റെ രഹസ്യം എന്ന് പറയുന്നതാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത്. എന്താണ് രഹസ്യം, എന്താണ് ഇതിന്റെ രഹസ്യം? ഇതിലൊരു ആത്മസുഖത്തിന്, അത് പറഞ്ഞാണ് ഈ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇതെല്ലാം ചർച്ച ചെയ്യാൻ. ജഗതിയിൽ ഇമ്മതമേക, എല്ലാവരും അവനവന്റെ സുഖത്തിനു വേണ്ടി പ്രവർത്തിക്കും. ഇതെല്ലാം മതക്കാരും പറയുന്നുണ്ട്. ഈ ഒരു തത്വം എന്ന് പറയുന്ന പുതിയൊരു കാര്യമില്ല, പഴയകാലം പോലെ പറയുന്നതാണ്. എല്ലാ മതങ്ങളും പറയുന്നത് ഇതൊക്കെ അവനവന്റെ സുഖത്തിന് വേണ്ടിയിട്ടാണ്, സുഖം നേടാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ സുഖം നേടാൻ വേണ്ടി എന്ന് പറയുമ്പോഴും ഇവരുടെ അന്ധത വിടാൻ അവർ തയ്യാറാണ്. അത് അവരന്നെ സുഖത്തിനായി വരണമെന്ന് പറയുന്ന ഭാഗം അവരൊരിക്കലും സ്വീകരിക്കുന്ന കാര്യമില്ല. അപ്പോ ഒരു മുസ്ലിം ഇസ്ലാം മത വിശ്വാസിയാണ്. ഇപ്പോൾ കൂടുതൽ മാറാൻ പ്രയാസമുള്ള അതിനുവേണ്ടി ഞാൻ സംസാരിച്ചു. ഇസ്ലാം മതത്തിൽ പറയുന്നുണ്ട് ഭാര്യ അടിക്കാം. തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1, 2, 3 അങ്ങനെ പല ഇതുണ്ട്, അവസാനം അടിക്കുക, അടിക്കാമെന്ന് പറയുന്നു. പിന്നെ അടിക്കുന്ന എത്ര തീവ്രമാണതൊക്കെ അതൊക്കെ അവർ സൗകര്യം പോലെയൊക്കെ വയ്ക്കാനും. അപ്പോൾ ഈ ഭാര്യ അടിക്കുന്നത് ശരിയാണ്. അപ്പോൾ ഒരാളോട് ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ മതം കൊണ്ടു നിങ്ങൾക്ക് എന്താണ്? മതമൊന്നും ഇല്ല, നമ്മുടെ ആത്മശാന്തിക്ക് വേണ്ടി, സുഖത്തിന്, ശാന്തി സുഖം ഒന്നാണല്ലോ, അതൊക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ ശാന്തി സുഖത്തിന് വേണ്ടിയാണ്. അപ്പോൾ നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ തല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖം കിട്ടുമോ? അനുസരണ കേട് കാണിച്ചാൽ നമുക്ക് സുഖം കിട്ടും. അപ്പം നിങ്ങളുടെ ഭാര്യയ്ക്കോ സുഖമാണ്? അത് സുഖമല്ല, അത് സുഖമല്ല. ഭാര്യയ്ക്കോ സുഖമല്ല, തനിക്കടിക്കുന്ന സുഖമാണ്. അപ്പോൾ മതം എങ്ങനെയാണ്? ഭാര്യയ്ക്കും ഭർത്താവിന് സുഖം കൊടുക്കണ്ടേ മതം? ഇനി നിങ്ങൾ ഭാര്യയെ അനുസരിപ്പിക്കാൻ വേണ്ടി അടിക്കും, ഭാര്യ നിങ്ങളെ അനുസരിപ്പിക്കാൻ വേണ്ടി അടിച്ചാലോ? നിങ്ങളും ചിലപ്പോൾ അനുസരണക്കാണ് കേട് കാണിക്കുമല്ലോ. ഭർത്താവ് എല്ലാം ശരിയും ഭാര്യയെ തെറ്റും അങ്ങനെ വരത്തില്ലല്ലോ, അത് പറ്റത്തില്ല, അത് ഞങ്ങളുടെ മതം പറഞ്ഞിട്ടില്ല. അപ്പോ മതം ഒന്നിനു വേണ്ടി, ശാന്തിക്ക് വേണ്ടി. ശാന്തി വേണ്ടിയുള്ള ഒരു മതമാണെങ്കിൽ എങ്ങനെ ഭാര്യ അടിക്കും? ഇനി അടിച്ചാൽ തന്നെ ഭാര്യ ഭർത്താവിനെ അടിച്ചാൽ എന്ത് സംഭവിക്കും? ഇതൊരാളോട് ഞാൻ സംസാരിച്ചാണ്, അവസാനമായിട്ട് പറഞ്ഞാൽ അത്രയും ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ മതം പറയുന്നതനുസരിച്ച് ജീവിക്കുന്നു അത്ര. ഇതെല്ലാത്തിനും ഉണ്ട്, ഹിന്ദുമതത്തിലും ഉണ്ട്. ഭാര്യയെ തല്ലുക എന്ന് പറയും, ഉപനിഷത്തിലുണ്ട്, ഉപനിഷത്തിലുണ്ട്. അത് ഏറ്റവും നല്ല രസകരമാണ്. ഇസ്ലാം മതത്തിലും ഉണ്ട് സ്ത്രീകളെ റേപ്പ് ചെയ്യാൻ പറയുന്നത്, ഇസ്ലാം മതത്തിലുണ്ട്. ഹിന്ദുമതത്തിലും ഉപനിഷത്തിലും ഉണ്ട് റേപ്പ് ചെയ്യാൻ സ്ത്രീകൾ. ഇതൊക്കെ ഈ മതത്തിൽ വെച്ചുകൊണ്ട് ഒരാൾക്ക് എങ്ങനെ ഒരു മതത്തിൽ തുടരാൻ കഴിയും? അപ്പോ നിങ്ങൾ കൂടുതൽ മതം നിഷ്ഠരാകാൻ പോയി കഴിഞ്ഞാൽ മനുഷ്യത്വ രഹിതമായി ജീവിക്കേണ്ടി വരും, ഏത് മതമായാലും ശരി. എന്നാണ് മതങ്ങൾ നിങ്ങൾ കൂടുതൽ കൂടുതൽ പഠിച്ച് പഠിച്ച് ചെല്ലുമ്പം മനസ്സിലാക്കുന്നത്. അത് ഏതെങ്കിലും ഒരു മതം മെച്ചമാണ്, ഏതെങ്കിലും ഒരു മതം മോശമാണെന്ന് പറയാൻ പറ്റും. മതത്തിന്റെ വിശ്വാസത്തിലേക്കും ആചാരത്തിലേക്കും പോയി കഴിഞ്ഞാൽ ഈ മതങ്ങളെല്ലാം പരമ ബോറാണ്. ഒന്നിനെ സ്വീകരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ ബാക്കിയുള്ള കാര്യങ്ങൾ അവനവന്റെ വിശ്വാസങ്ങളും എന്തെങ്കിലും വിശ്വാസങ്ങളുണ്ടെങ്കിൽ അവനവന്റെ ചിന്തകളും അതൊക്കെ വ്യക്തിപരമായി നിലനിൽക്കാതിനെ മതത്തോട് ബന്ധപ്പെടുത്തുമ്പോഴാണ് ഈ കുഴപ്പം വരുന്നത്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾക്ക് ആത്മീയതയോ വിശ്വാസങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വ്യക്തിപരമായി സംരക്ഷിക്കും. മതത്തിൽ കൊണ്ട് ബന്ധിപ്പിക്കാൻ നോക്കിയാൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു പാർട്ടി ചേരും പോലെയാണ്. വ്യക്തിപരമായ ഒരാൾ നല്ലതായിരിക്കും. ഒരു പാർട്ടി ചേർന്നു കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ നയമനുസരിച്ച് അയാൾ വെട്ടാനും കുത്താനും ഒക്കെ പോകും. ഒറ്റയ്ക്കാണെങ്കിൽ ആരെയും വെട്ടത്തില്ല, കുത്തത്തില്ല. അതുപോലെ തന്നെ മതവും. അതുകൊണ്ട് ഇതിന്റെ രഹസ്യം എന്ന് പറയുന്ന ഇതാണ്, എന്താണ്? അവനവൻ ആത്മസുഖത്തിന്, അവരന്നെ സുഖത്തിനായി. അഖിലൊരു ആത്മസുഖത്തിനായ പ്രയത്നം ജഗതിയിൽ മതം. ഇത് ഇതാണ് മതമെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അവനെ സംബന്ധിച്ച് മതമില്ല. മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന മതം അവനൻ ഇല്ല എന്നുള്ളതാണ്. അതാണ് ഗുരു പറഞ്ഞത്, ഒരാൾക്ക് മതം വേണ്ടാന്ന് തോന്നിയാൽ അത് ഉപേക്ഷിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം വേണം എന്ന് പറയുന്നതാണ്. അപ്പൊ അവസാനം നമ്മൾ അവിടെ ചെന്നെത്തും. മൊത്തം ഗുരു പറഞ്ഞിരിക്കുന്നതൊക്കെ വിചാരം ചെയ്തു കഴിഞ്ഞാൽ അവസാനം എത്തിച്ചേരുന്ന അവിടെയാണ്. അതിന് ഗുരു അന്നത്തെ കാലത്ത് മനുഷ്യർക്ക് ഉൾക്കൊള്ളാവുന്ന തരത്തിൽ പറഞ്ഞാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം. കാരണം ഏത് കാര്യം പറയുമ്പോഴും ഒരിക്കൽ ഈ വടക്ക് തീയരും ബ്രഹ്മസമാജക്കാരും തമ്മിലൊരു വഴക്കുണ്ടായി. അപ്പൊ അതിന്റെ പരിഹാരത്തിനായി ഗുരുവിനെ സമീപിച്ചു. അപ്പൊ ഗുരു അവർക്കൊരു കത്ത് കൊടുത്താൽ പറയുന്ന ഒരു കാര്യം പ്രത്യേകമാണ്. അപ്പൊ ഈ ഒരു ഇപ്പോഴത്തെ നിങ്ങളുടെ സംഭവത്തിൽ സംഭവം എന്താണെന്ന് പറയുന്നില്ല. ഞാൻ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇടയിൽ ചിലപ്പോൾ അത് വലിയൊരു ക്ഷോഭത്തിന് കാരണമാണ്. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ കാര്യത്തിൽ അഭിപ്രായം പറയുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഗുരു എപ്പോഴും അതാ ശ്രദ്ധിച്ചിരുന്നത്. ഗുരു കുറച്ച് മയത്തി പറഞ്ഞു എന്ന് വന്നു പറയുന്നത് എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങളെ കുറിച്ച് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ തമ്മിലടിക്കും. അതുകൊണ്ട് കാലവും സാഹചര്യവും ഒക്കെ നോക്കി ഗുരു അഭിപ്രായങ്ങൾ പറയും. പലതിനെയും നമ്മൾ അങ്ങനെ കണ്ടാവണം. പല കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങളിൽ ക്ഷോഭം ഉണ്ടാകുന്നതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ലെന്നാണ്. പിന്നീട് ഞാൻ ആൾക്കാരെ കണ്ട് വ്യക്തിപരമായി സംസാരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ ഒരു കത്തുണ്ട് ഗുരു. അപ്പോ സമൂഹത്തില് നേതൃത്വം കൊടുത്ത് സമൂഹത്തെ പരിവർത്തനപ്പെടുത്തുന്ന ആൾക്കാരൊക്കെ പലപ്പോഴും അവരുടെ ശരിക്കുള്ള അഭിപ്രായം പറയാറില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, ക്ഷോഭങ്ങൾ ജനങ്ങളുടെ ഇടയ്ക്ക് ഉണ്ടാവും. അതുകൊണ്ട് പലതും ഉള്ളിൽ ഉണ്ടെങ്കിലും പുറത്ത് പറയത്തില്ല. അത് സമൂഹത്തിൽ കലാപം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ആത്യന്തികമായ എന്താണ് ഇത് പറയുകയാണ്? ഏത് ജഗതിയിൽ ഇന്മതമേകം എന്നുള്ള ഒരു ആശയം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ മറ്റു മതങ്ങൾക്കൊന്നും യാതൊരു സ്ഥാനവും ഇല്ല. അപ്പോ അതാണ് ശരിക്കും പറയുന്ന മത ഈതരം എന്ന് പറയുന്ന അതാണ്. അത് തന്നെ മത ഈതരനാണ്. പ്രത്യേകിച്ച് ഒരു മതത്തിനോടും കടപ്പാട് ഇല്ലാതിരിക്കുകയാണ് മത ഈതരം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു മതത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് വേറൊരു പക്ഷത്തെ എതിർക്കാതിരിക്കുന്നതാണ് മത ഈതരം എന്ന് പറയുന്നത്. അവിടെ തന്നെ എത്തിച്ചേരും. നമ്മുടെ ഭരണഘടനയിൽ വന്നത് വളരെ പിൽക്കാലത്താണ്, ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്. ഗുരു നേരത്തെ തന്നെ ഇതിനെ കണ്ടിരുന്നു. ഇത് ഇങ്ങനെ അല്ല എന്ന് പറയാൻ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അത് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവർക്കും ബോധ്യപ്പെടും. ബോധ്യപ്പെടാത്ത മനസ്സിലാണെങ്കിൽ ഒരിക്കലും ബോധ്യപ്പെടത്തില്ല. ബോധ്യപ്പെടുന്ന മനസ്സുകളാണെങ്കിൽ മനസ്സാണ് ബോധ്യപ്പെടുന്ന മനസ്സിലാണ്. ബോധ്യപ്പെടുന്ന മനസ്സുകളാണെങ്കിൽ മനസ്സിലാവും. അതിവൈകാരികത ഉണ്ടെങ്കിൽ അവിടെ ഒന്നും ബോധ്യപ്പെടുത്താൻ ആർക്കും കഴിയത്തില്ല. അല്ല നോർമലാണെങ്കിൽ കാര്യങ്ങളൊക്കെ കുറേശ്ശെ ബോധ്യപ്പെടും. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. പ്രശ്നമെല്ലാം സമൂഹത്തിലല്ല മതങ്ങളിലല്ല മനുഷ്യന്റെ മനസ്സുകളിലാണ് പ്രശ്നം.